ഒമ്പതാം ദശകം. ഉദിച്ചു കമലോത്ഭവൻ മഹിതനാഭിപത്മത്തിൽ നിന്ന് ഇത് അബ്ധീതിൽ വന്നതേതുവിധമെന്നു നോക്കിയിടവേ തിരിച്ചു മുഖമെങ്ങും അപ്പോഴതു നാലു പത്മങ്ങളായ ജന്നു ചതുരാസ്യമായി മിഴികളെട്ടും അബ്ജാപമായി പെരുത്തൊരു അലയാഴിയിൽ കമലമാത്രമായി കണ്ടുതാനതിന്നൊരവലംബമാം തവപുസ്സു കാണായികയാൽ മഹാജലജമെങ്ങു നിന്നുഭവിച്ചു ഞാൻ ആര് ഇതിൽ സഹായമൊരു പേരുമെന്നിയെ വസിപ്പു ചിന്തിക്കയായി സരോജമിതിനുള്ളതാകും ഒരു കാരണം കാണുവാനുറച്ചു നിജയോഗശക്തി അതുകൊണ്ടു ധീമാനവൻ ഇറങ്ങി അതിനുള്ളിലാഴുമൊരു നാളരന്ധ്രം വഴിക്ക ദീപമതിമോഹനം തവവസ്തു കണ്ടീല താൻ തിരഞ്ഞു ശതവത്സരം വിവരമെങ്ങുമില്ല ഏറ്റവും വലഞ്ഞു തവദർശനത്തിനു കഴിഞ്ഞിടാതെ അവൻ മടങ്ങി ജലജത്തിലെ സുഖമിരുന്നിതേകാഗ്രമായി സമാധിരതനായിതേ ഭവതനുഗ്രഹൈകാഗ്രഹൻ തപം മഹിത നൂറുവത്സരമിയെന്നു ബോധം തെളിഞ്ഞ് അഴുക്കുകഴുകിക്കളഞ്ഞു പരിതുഷ്ടനായി പത്മജൻ അതേവരെ അദൃഷ്ടമായ തവരൂപമുൾക്കണ്ണിനാൽ അനന്തശയനാകൃതേ ഭവതളിഞ്ഞു കണ്ടു സുഖം കിരീടമുകുടങ്ങളും വളകളമാലകേയൂരവും മണിജ്വലിത മേഖലാസഹിത പീതവാസസ്സുമായി കളായ കുസുമാഭമായി ഗളതലെ ലസൽക്കൗസ്തുഭം തുതി ോർപ്പുഞാൻ കപലജേക്ഷണാൽ ദർശിതം ശ്രുതിസ്മൃതികൾ വാഴ്ത്തിടും പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ വലിയ ഭാഗ്യമിദർശനം തരേണമടിയെന്നു ധീ ഭുവന നിർമ്മിതിക്കിപ്പോഴെന്ന് അജന്റെ വരവർണ്ണനാ വിഷയമങ്ങു കാക്ക എന്നെ നീ ഭവിക്ക ഭുവനത്രയീരചന ദക്ഷനായ ക്ഷയം ഗ്രഹിക്ക മതനുഗ്രഹം തവ തപസ്സു നിർത്തിയിടുല ഭവിക്കമയി ഭക്തിതേ സകലകാമതം തീവ്രമെന്നുരച്ചു വരവാണി നീ മുദിതചിത്തനായി അന്ന് അജൻ തപിച്ചിതു പയോജയോനി ശതദിവ്യ സംവത്സരം ലഭിച്ചിതു തപോബലം അതിബലങ്ങൾ പൂർവാധികം ജലത്തിലിളകുന്നു പൽപ്പമിക വായുവാലെന്ന് കണ്ട് അശിച്ചു തവ ശക്തിയാൽ സലിലവാതഭേദങ്ങളെ ഭവാന്റെ കൃപ കൊണ്ടവൻ സരസ്യത്തിനാൽ തന്നെ ഇത്രിലോകമുളവാക്കി പോൽ മുദിതനായി പ്രജാസൃഷ്ടിയിൽ അതിൻപടി ദയാർദ്രമാം ഗുരുമരുൽപുരാധീശ നീ തുണയ്ക്ക കരുണാർദ്രമാം നയനലീല കൊണ്ട് എന്നെയും